94 ദശകം. കർമ്മം നിഷ്കാമമായി ചെയ്ത അമലമതികൾ തൻദേശികൻ തങ്കൽ നിന്നേ ശുദ്ധം ദേഹേന്ദ്രിയങ്ങൾക്കുപരി വിലസിടും തുൽസ്വരൂപം ഗ്രഹിപ്പോ. മെയ്യിന്നോലും ഗുണത്തോടെ അറിവ് പലവിധം സ്ഥൂലമായും മെലിഞ്ഞും തീയെന്നോണം മരത്തിൽ ചെറുതു വലുതുമായി കത്തിയും കെട്ടമർന്നും ആചാര്യൻ താഴെ നിൽക്കുന്ന അരണിയതിനുമേൽ ശിഷ്യനും തമ്മിലേൽക്കെ സാക്ഷാൽ ജ്ഞാനാഗ്നിയുണ്ടാം അഖിലം അതിലുടൻ വെന്തു വെണ്ണീറുദാനാം. കർമ്മൗഘം വാസനൗഘം തനുജഭുവനജഭ്രാന്തികാന്താരസംഘം വിദ്യാവന്യിക്കുതീനായി വിരവടു വികസിക്കുന്നു ഭക്തൻ ഭവാനായി. നിന്നെ പ്രാപിക്ക മാത്രം നിഖില ദുരിതവും തീരുവാനുള്ള മാർഗം ഷൽക്കർമാഭിഖ്യയോഗാവലി കൃഷി സദൃശം നിർണയിക്കാൻ പ്രയാസം. വൈകല്യം വേദമാർഗത്തിനു പലവിധവും വന്നു ചേരാം ജയിച്ചാൽ തന്നെ നിന്നെ മറന്നിട്ട് ഉടുവടി പതറി ദുഃഖജാലത്തിൽ വീഴാം. ഏതുള്ളൂ നിൻ ജഗത്തിൻപടി ഭയരഹിതം സത്യലോകത്തിൽ വാഴും ബ്രഹ്മാവിന്നും പരാർത്ഥദ്വയമുടുവ് മഹാദുഃഖമാം പത്മനാഭാ. ധർമ്മഭ്രഷ്ടാൽ പതിച്ചീടിന നരകഗതർക്കുള്ള ദുഃഖം ദുരൂഹം സംസാരം വേരറുത്തീടുക വരദ ദയാവാരിധേ ദീനബന്ധോ. ഇല്ലോർത്താൽ ബന്ധമോക്ഷദ്വയമിവനു ഭവാൻ തന്നെയല്ലോ വിഭോ. ഞാൻ മായാവിദ്യാതിരൂപദ്വയം മമ ഭഗവൻ സ്വപ്നബോധങ്ങളല്ലോ. സമ്പദ്ധൻ മുക്തനെന്നുള്ളവർ നിജതനുവാം ദാരുവിൽ ചേർന്നു നിത്യം സംസാരത്തിൻ ഫലാസ്വാദകന് അപരനോ സൗഖ്യവാൻ സ്വ ആത്മലീനൻ. ജീവൻ മുക്തത്വമിമ്മട്ടിതു പർവതിൽ എന്തുള്ളു കാര്യം വിദൂരം ചേതസ്സം ശുദ്ധി ചേരാത്തവന് വിമലതൊക്കെ അങ്ങയിൽ ഭക്തിമാർഗം. സർവം നിന്നിൽ സമർപ്പിപ്പൊരു മഹിത മഹാഭക്തി വിഷ്ണോ തരേണം. യാതൊന്നാൽ ദേശികന്ദൻ ചെറുമൊഴി വഴി ഞാൻ നിന്നെ നിർലീനനാവും. ശബ്ദബ്രഹ്മജ്ഞർ പോലും ചിലർ അവചരിതം വാഴ്ത്തിടുന്നില്ല. കഷ്ടം കഷ്ടം വന്ധ്യത്വമൂലും പശുവിനു സമമായവർക്കുള്ള യത്നം ആനന്ദം ചേർത്തു പാപങ്ങളവരു ഭഗവൽ ദിവ്യലീലാവതാരം വാഴ്ത്തിപ്പാടാത്ത വാഗ്വൈഭവം ഇവനു ഹരേ വന്നുചേരായക വേണം. നീ ആരെന്നും മഹാത്മൻ തവ മഹിമകളേതൊക്കെ മട്ടെന്നും ഒന്നും ഞാൻ ഓരുന്നില്ല പാദം പണിവതിനു ഹരേ. ചേത്യവൈരിൻ കുതിപ്പൂ ബിംബൗഘം ഭക്തസംഘം വിരവൊടുമിഴിയാൽ കാണുവാൻ ചേരുവാനും പൂജാസ്ത്രോത്രാദികൾക്കും മുരരിപുചരിതം വാഴ്ത്തുവാനും കൊതിപ്പോ. എന്തെന്തെന്തുണ്ട് എൻ്റെ എല്ലാം തവ പദമലരിൽ കാഴ്ച വയ്ക്കുന്നു ദാസൻ. നിൻ ഗേഹം വൃത്തിയാക്കും പണിയതു മുതലായി വല്ലതും ചെയ്തുകൊള്ളാം. സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദികളിൽ വിലസിടും നിൻ ചതുർബാഹുകൂപ്പാം. പ്രേമാർദ്രം ഭക്തിയോഗം സതതം ഒഴുകുമാറാകണം ചിത്തഭൂവിൽ. ദാനം ഹോമം വ്രതൗഘം കൊടിയൊരു തപവും സാഖ്യവും പോരാ. നിന്നിൽ ചേരാം സംസർഗമൊന്നാൽ സുകൃതിനികളകോ. ഗോപിമാർ ചേർന്നു നിന്നിൽ ഭക്തന്മാരുണ്ടനേകം മനുജർ ഇവരിലെ ഭക്തി സമ്പൂർണം അമ്മട്ടേകേണം. ഭക്തിദാർഢ്യം പവനപുരപതേ കൃഷ്ണ രോഗങ്ങൾ നീക്കൂ.